ഉപസമാരംഭം ശങ്കരാചാര്യ സുനിസ്മൃതിപുരാണഭഗവത്പാദം ബ്രഹ്മസൂത്ര ശങ്കരഭാഷ്യാധ്യായം 14 5 സൂത്ര 22 അവസ്ഥിതി കാശകൃഷ്ണ നമ്മുടെ സിദ്ധാന്തം പറയുന്നു, തത്ര കാശകൃഷ്ണീയ മതം ശ്രുത്യനുസാരീതി ഗമ്യതി പ്രതിപാദ ഇഷിത അർത്ഥാനുസാര തത്വമസി ഇത്യാദി ശ്രുതിഭ്യ ഏവം ജസതി തജ്ഞാനാദ് അമൃതത്വം അകൽപ്പതേ വികാരാത്മകത്വേ ഹി ജീവസ്യ അഭ്യുഗമ്യമാനെ വികാരസ്യ പ്രതിസംബന്ധേ പ്രളയപ്രസംഗ എന്ന തജ്ഞാനാദ് അമൃതത്വം അവകൽപ്പതേ അതശ്ച സ്വാശ്രയസ്യ നാമരൂപസ്യ സംഭവാദ് ഉപാധ്യാശ്രയം നാമരൂപം ജീവേ ഉപചര്യത്തെ. ഇവിടെ ഭാഷകാരൻ പറയുന്നു, കാശകൃഷ്ണ ആചാര്യന്റെ അഭിപ്രായമാണ് ശ്രുതിക്കനുസരിച്ച്. ശ്രുതിക്കനുസരിച്ചെന്ന് പറഞ്ഞാൽ ഭാഷകാരനെ സംബന്ധിച്ചിടത്തോളം അദ്വൈതം. ജീവനെ ഈശ്വരന്റെ ഒരു വികാരം, ഒരു കാര്യം ഈശ്വരൻ നിന്നുണ്ടായത് എന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ എന്താണ് അവസാനം അതിന് വിലയെ സംഭവിക്കുന്നു എന്ന് സ്വീകരിക്കുമ്പോൾ കാര്യം അതിൻ്റെ പ്രകൃതിയിൽ ലയിക്കുന്നു എന്ന് വരും. അങ്ങനെ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആർക്കാ അമൃതത്വം? ഇവിടെ പറഞ്ഞ എന്താണോ, വിജ്ഞാനാത്മാ തന്നെ അറിയുന്നു. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും അറിയാനില്ല എന്നെല്ലാം പറഞ്ഞു. ഇവിടെ അത് വിലയിച്ചു കഴിഞ്ഞാൽ തന്നെ ആത്മജ്ഞാനം കൊണ്ട് അമൃതത്വം എന്ന് പറയുന്നത് ആർക്കാ അമൃതത്വം? അതശ്ച സ്വാശ്രയസ്യ നാമരൂപസ്യ അസംഭവ. അതുകൊണ്ട് എന്താണ് സിദ്ധാന്തം? നേരത്തെ ഉദാഹരണം പറഞ്ഞു, നദികൾക്കുള്ള നാമവും രൂപവും ആ നദി സമുദ്രത്തിൽ ലയിക്കുമ്പോൾ ഇല്ലാതാകും. അത് ഏത് നാമവും രൂപമാണ് ഇല്ലാതായത്? നദിക്കുണ്ടായിരുന്ന നാമവും രൂപമാണ്. അതുകൊണ്ട് ഒരുപക്ഷെ പറഞ്ഞു, ജീവനുള്ള നാമവും രൂപവും എല്ലാം പരമാത്മാവിൽ വിലയിക്കുമ്പോൾ ഇല്ലാകുന്നു, അതാണ് മുക്തി എന്ന് പറഞ്ഞു. അതിനെ നിഷേധിക്കുന്നു, പറയുന്നു ഇവിടെ ജീവൻ എന്ന് പറയുന്ന ചൈതന്യമാണ്. ആ ചൈതന്യത്തെ ആശ്രയിച്ച് നാമമോ രൂപമോ സംഭവിക്കത്തില്ല, അസംഭവമാണ്. ചൈതന്യത്തിൽ നാമത്തിന് രൂപത്തിനുള്ള അവകാശമില്ലെന്നുണ്ട്. അത് നിരാകാരമാണ്, ശുദ്ധമാണ്. ശുദ്ധമായ ഒന്നില്ലെങ്കിലെ നാമവും രൂപവും വരും. അത് അസംഭവമാണ്. ചൈതന്യത്തെ നിത്യ ശുദ്ധ ബുദ്ധം എന്നാണല്ലോ അദ്വൈതി പറയുന്നത്. അവിടെ എങ്ങനെ നാമരൂപങ്ങൾ വരുന്നു? പക്ഷെ ഇവിടെ അനുഭവത്തിൽ നാമരൂപങ്ങളുണ്ടല്ലോ, നാനാ ജീവന്മാർ, നാനാ നാമങ്ങൾ, നാനാ രൂപങ്ങൾ. അതെല്ലാം ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. ശരീര ഇന്ദ്രിയ മനസ്സ് തുടങ്ങിയ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ്. മനുഷ്യ ശരീരമാണെങ്കിൽ മനുഷ്യനെന്ന് നാമം, മൃഗശരീരമാണെങ്കിൽ മൃഗമെന്ന് നാമം. ഇങ്ങനെ ഉപാധികളെ ആശ്രയിച്ചിട്ടാണ് നാമരൂപങ്ങൾ അത് ജീവി ഉപജീവിയതി. ജീവനിൽ അത് ഗൗണമായി പറയുകയാണ്. ഒരു ജീവൻ തന്നെ അഹം എന്ന് അനുഭവിക്കുന്നു. അഹം എന്ന് പറയുന്ന നാമം ആരുടെ നാമം? തൻ്റെ തന്നെ നാമം. അഹമെന്നൊരു ശബ്ദം, ഈ ശബ്ദം തൻ്റെ ചൈതന്യ സ്വരൂപത്തിൽ ഈ ശബ്ദമുണ്ടോ? ഇല്ല. അഹം എന്നുള്ള ശബ്ദം തനിക്കില്ല, അങ്ങനെ ഒരു നാമമില്ല. അഹമെന്ന് പറയുന്ന ഒരു ആകാരം, ഒരു രൂപം അതുമില്ല. അഹം എന്ന് പറയുന്ന ഒരു അന്ധകരണ പരിണാമമാണ്, ഒരു വൃത്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു ആകാരമോ അങ്ങനെ ഒരു ശബ്ദമോ തന്നിൽ വാസ്തവത്തിലില്ല. പിന്നെ ഇതല്ല ഇവിടെയുള്ളത്. ഈ ശബ്ദവും ഈ രൂപവും അന്ധകരണത്തിലാണ്. അന്ധകരണം എന്ന് പറയുന്ന ഉപാധി എന്തുകൊണ്ടവിടെ ഇല്ല? സുഷുപ്തിയിലതില്ല. ജാഗ്രതത്തിൽ അഹം ഉണ്ടെങ്കിലും സുഷുപ്തി, മൂർച്ഛ തുടങ്ങിയ അവസ്ഥകളിൽ ഇങ്ങനെ ഒരു അഹം എന്ന് പറയുന്ന ഒരു വൃത്തിയോ അഹം എന്ന് പറയുന്ന ഒരു നാമമോ തന്നിലില്ല. അപ്പോൾ അത് തന്നിലായിരുന്നെങ്കിൽ അത് നിത്യമായിരിക്കേണ്ടതാണ്. പക്ഷേ ഇത് ഉപാധിയിലാണ്. ഉപാധികൾ പ്രകടമാകുമ്പോൾ നാമരൂപം പ്രകടമാകും, ഉപാധി പ്രകടമാകാത്തപ്പോൾ നാമരൂപങ്ങൾ പ്രകടമാകുന്നില്ല. എന്നാലും അതിനെ പറയുന്നു ഞാൻ എന്ന് ചൈതന്യത്തിൽ ആരോപിച്ച് അഹം എന്ന് പറയുന്നു. അഹം ശബ്ദത്തെ ആശ്രയിച്ചുള്ള വ്യവഹാരം ജാഗ്രതയിൽ സംഭവിക്കുന്നു. അതിനെന്തു പറയുന്നു? ഉപചാരം ഗൗണമായിട്ടാണ്, മുഖ്യമായിട്ടല്ല. അത് കേവലം ഒരു ആരോപം മാത്രമാണ്. അന്ധകരണത്തെ ആശ്രയിച്ച് സംഭവിക്കുന്ന പ്രകടമാകുന്ന നാമരൂപങ്ങളെ ശുദ്ധമായ തൻ്റെ സ്വരൂപത്തിലേക്ക് ആരോപിച്ചിട്ട് അഹം എന്ന് വ്യവഹരിക്കുന്നു. അങ്ങനെ പറയുന്നു ഉപാധി ആശ്രയം നാമരൂപം. ഉപാധിയെ ആശ്രയിച്ചുള്ള നാമരൂപങ്ങളെ ജീവനിൽ ഉപചര്യത. ഇതെന്തിനായി സമാനം പറയുന്നു? നേരത്തെ ദ്വൈതി പറഞ്ഞു നാമവും രൂപവും എല്ലാം നദിയുടേതാണ്. അത് സമുദ്രത്തിൽ എത്തുമ്പോൾ വിനയം പ്രാപിക്കുന്നു, പക്ഷെ അതുവരെ അത് നദിയുടേതാണ്. സിദ്ധാന്തി എന്താ പറയുന്നത്? ഒരിക്കലും നദിയുടേതല്ല, ഒരു കാലത്തും നദിയുടേതായിട്ടില്ല. നദി എന്ന് പറയുന്നത് എന്താണ്? അത് ജലമാണ്, സമുദ്രം ജലമാണ്, അത് ഒന്നാണ്. ഇതെല്ലാം എന്താണ്? ഉപാധിയെ ആശ്രയിച്ച് വരുന്നതാണ് പറയുന്നത്. അതിന് നദിയുടെ ദൃഷ്ടാന്തം ശരിയാകത്തില്ല. ഇവിടെ ജീവനും ചൈതന്യമാണ്, പരനും ചൈതന്യമാണ്. ഏകമായ ചൈതന്യത്തിൽ അന്ധകരണം തുടങ്ങിയ ഉപാധികൾ പ്രകടമായി നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നു, ഇത്രയുള്ളു. അതേവ ഉത്പത്തിരപി ജീവസ്യ ക്വചിത് അഗ്നി വിസ്ഫുലിംഗ ഉദാഹരണേന ശ്രാവ്യമാണ് ഉപാധി ആശ്രയ ഏവ വേദിതവ്യ. അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തം എടുത്തിട്ടാണല്ലോ പറഞ്ഞത് ഭേദവും അഭേദവും ഉണ്ടെന്ന്. ഒരു ആ ദൃഷ്ടാന്തം എന്തിനു വേണ്ടിയിട്ടാണ്? ജീവന്റെ ഉത്പത്തി കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ജീവന്റെ ഉത്പത്തി എന്ന് പറയുമ്പോൾ എന്താണ്? പരമാർത്ഥത്തിലൊരു ഉത്പത്തിയില്ല അവിടെ ജീവൻ. അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ അവിടെ പ്രകടമാകുമ്പോൾ അത് അഗ്നി എന്ന് പറയുന്ന സ്വരൂപത്തെ ഉപേക്ഷിച്ചിട്ടല്ല പ്രകടമാകുന്നു. അഗ്നിയിൽ നിന്ന് വേറെയാണ് സ്ഫുലിംഗം എന്ന് തോന്നുന്നത് കേവലം ഒരു ഭ്രമം മാത്രം, ഒരു ഭ്രാന്തി മാത്രം. ആ ഭ്രാന്തിയെ സ്വീകരിച്ചുകൊണ്ട് അഗ്നിയിൽ നിന്ന് വേറെയാണ് സ്ഫുലിംഗം, ആ സ്ഫുലിംഗങ്ങൾ വേറെ വേറെയാണെന്ന് കരുതുന്നത് അതൊരു ഭ്രാന്തിയാണെന്ന് തിരിച്ചറിയാത്തതുകൊണ്ടാണ്. അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്ന ഭ്രാന്തി എന്നല്ല പറയുന്നു. അഗ്നിയിൽ നിന്ന് സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷേ അഗ്നിയിൽ നിന്നും വേറിട്ട ഒന്നാണ് സ്ഫുലിംഗങ്ങൾ എന്ന് കരുതുന്ന ഭ്രാന്തിയാണ്. സ്ഫുലിംഗങ്ങൾ പരസ്പരം ഭിന്നങ്ങളാണെന്ന് കരുതുന്ന ഭ്രാന്തിയാണ്. എന്തുകൊണ്ട്? അത് വിചാരം ചെയ്യുന്ന ഒരാൾക്ക് മനസ്സിലാകും അഗ്നിയുടെ സ്വരൂപം എന്താണോ അത് തന്നെയാണ് സ്ഫുലിംഗങ്ങളുടെ സ്വരൂപം. സ്വരൂപത്തിൽ വ്യത്യാസമില്ലെങ്കിൽ അത് ഭിന്നങ്ങളെന്ന് പറയാൻ പറ്റില്ല ആണ് ഇവിടെ അദ്വൈതി പറയുന്നത്. ഭിന്നങ്ങളെന്ന് പറയണമെങ്കിൽ ആ സ്വരൂപത്തിൽ തന്നെ വ്യത്യാസമുണ്ട്. സ്വരൂപത്തിൽ ഏകത്വം ഉണ്ടെങ്കിൽ എങ്ങനെ അത് ഭിന്നമാവും? അവിടെ പരമാത്മാവ് ചൈതന്യമാണ്, ജീവനും ചൈതന്യമാണ്. ഇതെല്ലാവർക്കും ജീവനെ ചൈതന്യമായിട്ടാണ് സ്വീകരിക്കുന്നത്. ദ്വീതിയായാലും വിശിഷ്ടാദ്വീതിയായാലും മറ്റാരായാലും ശരി, ഈ ജീവനെ ചൈതന്യമായി തന്നെയാണ് സ്വീകരിക്കുന്നത്, പരമാത്മാവിനെയും ചൈതന്യമായി സ്വീകരിക്കുന്നത്. രണ്ടിൻ്റെയും സ്വരൂപത്തിൽ വ്യത്യാസമില്ലെങ്കിൽ ഇതെങ്ങനെ രണ്ടാവും? രണ്ടും ഏകമായ സ്വരൂപമാണെങ്കിൽ അതൊന്നു തന്നെയാണ്, അതാണ് അദ്വൈതം എന്ന് പറയുന്നത്. അതിവിടെ ഇപ്പോൾ രണ്ടായിരിക്കുന്നു, മുക്തിയിൽ ഒന്നാകുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇവിടെ രണ്ടായിരിക്കണമെങ്കിൽ സ്വരൂപം രണ്ടാകും, ജീവൻ ചൈതന്യമല്ലാതാകണം, ജീവൻ ജഡമാകണം. ചൈതന്യമല്ലെങ്കിൽ പിന്നെ ചൈതന്യത്തിന് വിപരീതമായ ജഡമേ ഉള്ളൂ. പക്ഷെ ജീവൻ ജഡമല്ല, എന്തുകൊണ്ട്? ജീവൻ സ്വയം ചൈതന്യ സ്ഫുരണമാണ്, തനിക്ക് ചൈതന്യത്തിന് സ്ഫുരണമുണ്ട്, ചൈതന്യം താൻ അനുഭവിക്കുന്നു. അപ്പോൾ അതൊന്നും നിഷേധിക്കാൻ കഴിയത്തില്ല. അപ്പോൾ സ്വരൂപത്തിൽ വ്യത്യാസമില്ലാത്ത രണ്ട് വസ്തുക്കൾ അത് ഒന്ന് തന്നെയാണ്, രണ്ടല്ല, തത്വത്തിൽ ഒന്നാണെന്ന് പറയാം. ബാഹ്യമായി രണ്ടായി കാണുന്നുണ്ടെങ്കിലും മാലയും മളയും കമ്മലും എല്ലാം തത്വത്തിൽ ഒന്ന് തന്നെ. എന്തുകൊണ്ട്? സ്വരൂപത്തിലൂടെ വ്യത്യാസമല്ല, എല്ലാം സ്വർണം തന്നെ. അപ്പോൾ അവിടെ വ്യത്യാസം പ്രകടമാണല്ലോ, അത് ഉപാധികളെ കൊണ്ട്, നാമരൂപങ്ങളെ കൊണ്ട്. ആകൃതിയിലും നാമത്തിലുമുള്ള വ്യത്യാസമേ ഉള്ളൂ, തത്വത്തിൽ വ്യത്യാസമില്ല. ആ വ്യത്യാസത്തെ അംഗീകരിക്കുന്നു, നാമം വേറെയാണല്ലോ, ആകൃതി വേറെയാണല്ലോ, അതിനെ അംഗീകരിക്കുന്നു. അങ്ങനെ അംഗീകരിക്കുന്നതുകൊണ്ട് ദോഷമല്ല. എന്തുകൊണ്ട്? ആ ഭേദം പരമാർത്ഥമല്ല, പരമാർത്ഥമല്ലാത്ത ഒന്നിനെ സ്വീകരിക്കുന്നതുകൊണ്ട് പരമാർത്ഥത്തിൽ ദോഷമൊന്നും സംഭവിക്കുന്നില്ല, പരമാർത്ഥത്തിന് അതുകൊണ്ട് കോട്ടമൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അതാണ് അതിൻ്റെ യുക്തി. അതുകൊണ്ട് ഇവിടെയും അങ്ങനെ മനസ്സിലാക്കുക എന്നാണ്. അപ്പോൾ അഗ്നി വിസ്ഫുലിംഗ ദൃഷ്ടാന്തം ഭേദത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടെല്ലാം മറിച്ച് അത് വിചാരം ചെയ്ത് അത് അദ്വൈതത്തെ സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ അഗ്നിസ്വരൂപത്തിൽ ഉത്പത്തി സംഭവിക്കുന്നില്ല, നാശം സംഭവിക്കുന്നില്ല, ഒന്നുമില്ല. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അതേവ ഉത്പത്തിരവി ജീവസ്യ ക്വചിത് അഗ്നി വിസ്ഫുലിംഗ ഉദാഹരണേന ശ്രാവ്യമാണ് ഉപാധ്യാശ്രയായോ, അത് ഉപാധിയെ ആശ്രയിച്ചിട്ടാണ്. വേദിതവ്യോ യഥപ്യുക്തം പ്രകൃതസ്യവ മഹതോ ഭൂതസ്യ ദൃഷ്ടവ്യസ്യ ഭൂതേഭ്യ സമുത്ഥാനം വിജ്ഞാനാത്മഭാവേന ദർശയൻ വിജ്ഞാനാത്മന ഏവ ഇതം ദ്രഷ്ടവ്യത്വം ദർശയതീരി തത്രാവി ഇയമേവ ത്രിസൂത്രി യോജയിതവ്യ. പൂർവക്ഷി നേരത്തെ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് അവരുടെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതിന് വേണ്ടി. ഒന്നെന്താ പറഞ്ഞത്? ഈ പ്രകരണം ആരംഭിക്കുന്നത് ജീവനെ പറഞ്ഞുകൊണ്ടാണ്, അനേന ജീവേന ആത്മന. അതുകൊണ്ട് ഈ പ്രകരണത്തിൽ ചർച്ച ചെയ്യുന്നത് ജീവാത്മാവിനെയാണ് ശ്രുതിയിൽ. അതൊരു യുക്തി പറഞ്ഞു. രണ്ടാമത് പറഞ്ഞെന്താണ്? ഇക്കാര്യം മഹതോ ഭൂതസ്യ ദൃഷ്ടവ്യസ്യ, ആ ഏതൊരു ഭൂതത്തെയാണോ പരമാർത്ഥത്തെയാണോ സത്യത്തെയാണോ സാക്ഷാത്കരിക്കേണ്ടത് അത് ഭൂതേഭ്യ സമുദ്ധായ എന്ന് പറഞ്ഞു. അത് രണ്ടു തരത്തിലായാലും ശരി, മരണത്തിലാണെങ്കിൽ ഈ ശരീര ഇന്ദ്രിയ സംബന്ധമെല്ലാം വിട്ടിട്ട് അത് പോകുന്നു, അത് ഭൂതസമുത്ഥാനം അങ്ങനെ പറയാം. അല്ല ഇനി തത്വജ്ഞാനത്തിലാണെങ്കിൽ എന്താണ്, ഇത് അസത്യമാണെന്ന് ബോധിക്കുന്നു ഈ അധ്യാസം, ഈ താതാത് ശരീരാദികളിലുള്ള താതാത്മ്യം അത് അസത്യമാണെന്ന് ബോധിക്കുന്നു. രണ്ടായാലും പക്ഷെ അത് വിജ്ഞാനാത്മഭാവേന ദർശനം, അത് ഈ വിജ്ഞാനാത്മാവിൽ അത് സംഭവിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് വിജ്ഞാനാത്മാവിനെയാണ് ഇവിടെ പറയുന്നതാണ് അവർ രണ്ടാമത് പറഞ്ഞത്. ഭൂതസംഭാവം ജീവനെ സംബന്ധിച്ചാണ്, സിദ്ധാന്തത്തിൽ എന്താണല്ലോ അത് പരമാത്മാവിനെ സംബന്ധിച്ച്. അവിടെ രണ്ടു തരത്തിലും ഒരുവൻ ഈ തത്വത്തെ ബോധിച്ചു കഴിഞ്ഞാൽ അവന് വിശേഷ വിജ്ഞാനം ഇല്ലാതാകുന്നു, വെച്ചാൽ ഭേദദർശനം ഇല്ലാതാകുന്നു. എങ്ങനെ? അവൻ അതുവരെ ധരിച്ചിരുന്ന ഭേദദർശനം, താൻ വേറെയാണ് പരൻ വേറെയാണെന്നുള്ള ആ ഭേദദർശനം അവൻ അസത്യമാണെന്ന് ബോധിക്കുന്നു. അതാണ് മുമ്പ് എങ്ങനെയാണോ അത് നിലനിന്നത് അതുപോലെ അത് നിലനിൽക്കുന്നില്ല. ഇനി അതുമില്ലാതാകുന്നു മരണത്തോടുകൂടി. എന്നാ പ്രേത്യ സപ്ന അസ്ഥി മരിച്ചു കഴിഞ്ഞാലോ അതുമില്ല. ഭേദദർശനമേ ഇല്ലാതാകുന്നു. സുഷുപ്തി പോലെ സുഷുപ്തിയിൽ എങ്ങനെയാണോ ഭേദദർശനം നശിക്കുന്നത്. അപ്പം ഈ ഭേദദർശനം നശിക്കുന്നു എന്ന് പറയുന്ന ഒരു മഹത്തായ കാര്യമൊന്നുമില്ല. കാരണം ഭേദദർശനം എങ്ങനെയാണോ അത് സ്വാഭാവികമായി പ്രകടമാകുന്നത്, അത് സ്വാഭാവികമായി നശിക്കുന്നു. അതാണ് സ്വാഭാവികമായി ജാഗ്രതയിൽ പ്രകടമാകുന്നു, സ്വാഭാവികമായി സുഷുപ്തിയിൽ ഇല്ലാതാകുന്നു. അതുകൊണ്ടത് പ്രകടമാകുന്നതോ ഇല്ലാതാകുന്നതോ ഒരു വലിയ കാര്യമൊന്നുമില്ല. സുഷുപ്തിയിലില്ലാതാകുന്നു, മരണത്തിലില്ലാതാകുന്നു എന്ന് പറയാം. കാരണം മരിച്ച ഒരുവന്റെ ഭേദദർശനം ആർക്കും അനുഭവത്തിൽ വരുന്നില്ല. പിന്നെ അവിടെ പൂർണമായും ശൂന്യതയാണ് ഒരുവനെ സംബന്ധിച്ചിടത്തോളം. ഒന്നും ചിന്തിക്കാൻ കഴിയുന്നില്ല. മരണശേഷി എന്ത് എന്നാർക്കും ചിന്തിക്കാൻ കഴിയില്ല. അവിടെയും ഭേദദർശനം അസ്തമിക്കുന്നു. മുക്തൻ മരിച്ചു കഴിഞ്ഞാലോ, മുക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിച്ചിരിക്കുക തന്നെ ഭേദദർശനം അസത്യമെന്ന് ബോധിച്ചു. അപ്പോൾ അയാളെ സംബന്ധിച്ച് പറയാൻ എന്താണ് ആ ഭേദദർശനം ഇല്ല എന്ന് വെച്ചാൽ, എന്താണോ പരമാർത്ഥത്തിൽ ഇല്ലാത്തത് അതില്ലാത്തതാണ്. അല്ലെങ്കിൽ ഒന്നിനെ ഒരുവൻ പരമാർത്ഥത്തിൽ ഇല്ല എന്ന് ബോധിച്ചാൽ അതില്ല എന്ന് ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. ഒരു മരീചിക പരമാർത്ഥത്തിൽ ഇല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ജലത്തിന്റെ അസ്തിത്വത്തെ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം അവിടെ ജലമില്ല തന്നെ. ഏതെങ്കിലും തരത്തിൽ അവിടെ ജലത്തിന്റെ അസ്തിത്വത്തെ അംഗീകരിക്കാൻ പറ്റില്ല. പ്രതീതി ഉണ്ടല്ലോ, പ്രതീതി ഉണ്ട് എന്ന് വിചാരിച്ച് ജലമുണ്ടെന്ന് അർത്ഥമില്ലല്ലോ. അപ്പോ പരമാർത്ഥ ദർശനത്തിൽ അയാളെ മരിക്കേണ്ട കാര്യമില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ഭേദദർശനം ഇല്ല തന്നെ. അയാളത് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞു പിന്നെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പ്രതീതി നിലനിന്നാലും അങ്ങനെ ഒരു വസ്തുവില്ല. മരണശേഷമുള്ള കാര്യം പറയാനില്ല. അത് തത്വത്തെ ഗ്രഹിച്ചവനായാലും അല്ലാത്തവനായാലും എല്ലാവരും പോലെ തന്നെ. ഇവിടെ ഭൂതസമുത്ഥാനത്തെക്കുറിച്ച് അങ്ങനെ വ്യാഖ്യാനിക്കുന്നു. അങ്ങനെയുള്ള ഭൂതസമുത്ഥാനം വിജ്ഞാനാത്മാവൻ ആണ്. വിജ്ഞാനാത്മഭാവിയെന്ന് ദർശയൻ, വിജ്ഞാനാത്മാവിനാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞതുകൊണ്ട് വിജ്ഞാനാത്മാവിനാണ് ദർശിക്കേണ്ടത് എന്ന് പറഞ്ഞു. അവിടെ എങ്ങനെയാണ് ഈ സൂത്രങ്ങളെ അന്വയിക്കുന്നത്? തത്രം അഭിയമൈവത്ര സൂത്രീയോജയിതവ്യ. അവിടെ പൂർവ്വ ഒരു പക്ഷരൂപത്തിൽ സൂത്രങ്ങളെ എങ്ങനെ കാണിക്കുന്നു, സിദ്ധാന്ത രൂപത്തിൽ സൂത്രങ്ങളെ എങ്ങനെ കാണിക്കുന്നു എന്നുള്ളത് ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യണം. അത് ഇവിടെ ദ്വൈതി ജീവഭാവത്തിൽ നിൽക്കുന്നേയുള്ളൂ. അദ്വൈതിയാണെങ്കിലോ എപ്പോഴും പരമാത്മഭാവത്തിലാണ്. രണ്ടു തമ്മിലുള്ള വ്യത്യാസം. ദ്വൈതി എന്താ പറയുന്നത്? ഈ ജീവഭാവത്തിലെല്ലാം അഭ്യാസങ്ങളും നടത്തും. എന്തൊക്കെ അഭ്യാസങ്ങളുണ്ടോ അതെല്ലാം ജീവഭാവത്തിൽ നടക്കും. എന്തിനു വേണ്ടി അഭ്യാസം ചെയ്യുന്നു? പരമാത്മാവിനോട് വിലയം പ്രാപിക്കണം മരണശേഷം. അപ്പൊ ഇവിടെ എന്ത് അഭ്യാസം നടത്തേണ്ടത്? തൻ്റെ ശുദ്ധിക്ക് വേണ്ടി, ഈശ്വരപ്രസാദത്തിന് വേണ്ടി എന്തെല്ലാം ജപതപങ്ങളാണോ കർമാനുഷ്ഠാനങ്ങളാണോ എല്ലാം ചെയ്യുക. അപ്പൊ അവിടെ ദ്വൈതി സംബന്ധിച്ചിടത്തോളം എങ്ങനെ ദ്വൈതി അറിഞ്ഞിരിക്കുന്ന തത്വത്തെ ഗ്രഹിച്ചുകൊണ്ട് ഈ ജീവൻ സത്യമാണ്, ജീവനിൽ നിന്ന് ഭിന്നനായിരിക്കുന്ന പരമാത്മാവ് സത്യമാണ്, മരണശേഷം പരമാത്മാവിനെ പ്രാപിക്കണം, സർവത്ര സത്യബുദ്ധിയോടുകൂടിയാണ് ദ്വൈതി അഭ്യാസങ്ങളെല്ലാം ചെയ്യുന്നത്. അതാണ് ഈ ഒരു പക്ഷത്തെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. പക്ഷെ അദ്വൈതിയെ സംബന്ധിച്ചിടത്താണെങ്കിലോ അദ്വൈതി ഇതെല്ലാം ചെയ്യുന്നുണ്ട്. മനസ്സിന്റെ മാലിന്യങ്ങളെ നീക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു, ജപതപങ്ങളെല്ലാം ചെയ്യുന്നു, യോഗവും ഭക്തിയും എല്ലാം അനുഷ്ഠിക്കുന്നു, എല്ലാം ആവാം. പക്ഷേ അത് തത്വത്തെ ഗ്രഹിച്ചുകൊണ്ടാണ്, തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. അതല്ലേ പറയുന്നത്, നമ്മൾ സാധന ചതുഷ്ടയ സമ്പത്തിയെ കുറിച്ച് പറയും പറയും. ആദ്യം പറയുന്നതാണ് നിത്യാനിത്യ വസ്തുവിവേകം. ഇപ്പൊ നിത്യാനിത്യ വസ്തുവിവേകത്തോടു കൂടിയാണ് നിത്യം എന്താണ് അനിത്യം എന്താണെന്ന് അവൻ ഗ്രഹിക്കുന്നു. അങ്ങനെ ഗ്രഹിച്ചിട്ടാണ് അവന്റെ അഭ്യാസങ്ങളെല്ലാം. അപ്പൊ ഈ എന്താണ് ഇവിടെ അനിത്യമായിരിക്കുന്ന ഈ ഭേദബുദ്ധി തന്നെ അത് അനിത്യമാണെന്ന് അവൻ ബോധിക്കുന്നു. അത് അനിത്യമാണെന്ന് ബോധിച്ചാൽ പിന്നെ എന്തിനു അഭ്യാസം? അനിത്യമാണെന്ന് അവൻ ബോധിക്കുമ്പോഴും അവനെ അജ്ഞാന സംശയവിവര്യങ്ങൾ ബാധിക്കുന്നു. അവന്റെ വിവേകം അവന്റെ ഭേദബുദ്ധിയെ ബാധിക്കേണ്ടതിന് പകരം അവന്റെ വിവേകത്തെ ഭേദബുദ്ധി ബാധിക്കുന്നു, തിരിച്ച് സംഭവിക്കുന്നു. അങ്ങനെയാണ് അജ്ഞാന സംശയവിവര്യങ്ങളെന്ന് പറയുന്നത്. ആ നിത്യാനിത്യ വസ്തുവിവേകം തന്നെ ദൃഢമായാൽ തന്നെ ഒന്നിന്റെ ആവശ്യമില്ല. അവിടെ തന്നെ ഇഹാമൂത്ര ഫലഭോഗ വിരാഗം ആവശ്യമില്ല, സമാധി ഷട്ട സമ്പത്തി ആവശ്യം വരുന്നില്ല എന്ന് ചെയ്തൊന്നും ഒരു സാധനയായി ആവശ്യം വരുന്നില്ല എന്നർത്ഥം. മുമ്പക്ഷത്വം ആവശ്യമായി വരുന്നില്ല. ഇപ്പോൾ നിത്യാനിത്യ വസ്തുവിവേകം ദൃഢമായാൽ പിന്നെ ഇതെല്ലാം എവിടെയാണ് ഒരു ആവശ്യമായി വരുന്നത്? ഒരു സാധനയായിട്ടാണ്. പ്രത്യേകം ശ്രദ്ധിച്ചു ഈ പറയുന്ന ശമതമാദികളും എല്ലാം ഇവിടെ ഉപദേശിച്ചിരിക്കുന്നത് ഒരു സാധന എന്നുള്ള നിലയ്ക്ക്, ഉപായം എന്നുള്ള നിലയ്ക്കാണ്. മനസ്സിന്റെ ഏകാഗ്രതയ്ക്ക് വേണ്ടിയും ചിത്തത്തിന്റെ ശുദ്ധിക്ക് വേണ്ടിയും ഈശ്വര പ്രസിദ്ധ പ്രസാദത്തിന് വേണ്ടിയൊക്കെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പോ ആ സാധനയിലൂടെ എന്താണോ സിദ്ധിക്കേണ്ടത് അത് സിദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ സാധനകൾ എന്താണ്? നിഷ്പ്രയോജനം. അതുകൊണ്ട് വിശേഷിച്ച ഒരു പ്രയോജനമില്ല അത് സിദ്ധിച്ച ഒരുവനെ സംബന്ധിച്ച്. ഒരു കാര്യം തന്നെയാണ് പറയുന്നത്, ഏതൊരു വിവേകമാണോ അവൻ എത്തിച്ചേരേണ്ടത് അല്ലെങ്കിൽ അവൻ ആത്യന്തികമായി പ്രാപ്തമാകേണ്ടത് അതേ വിവേകം തന്നെയാണ് അവൻ സാധനയായി ഉപയോഗിക്കുന്നത്. അതിവിടെ പ്രത്യേകിച്ചും അദ്വൈതത്തിൽ അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും അനുഷ്ഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഒന്നാണ്. അവൻ നിത്യാനിത്യ വിവേകത്തോടുകൂടി സാധനങ്ങൾ അനുഷ്ഠിക്കുന്നതാണ്. തുടക്കത്തിൽ തന്നെ അത് പറഞ്ഞത് നിത്യാനിത്യ വസ്തുവിവേകം എന്ന് പറഞ്ഞു. അപ്പോൾ അത് തുടക്കത്തിൽ അവന് അതൊരു സാധനാരൂപത്തിലിരിക്കുന്നു. അവനെപ്പോഴാണോ ആ വിവേകത്തെ പ്രതിബന്ധരഹിതമായി സ്വായത്തമാക്കുന്ന അപ്പോൾ അത് അവനെ സംബന്ധിച്ച് സിദ്ധിരൂപത്തിലിരിക്കുന്നു, സിദ്ധമായിരിക്കുന്നു അവൻ. അവിടെ പിന്നെ സാധനാരൂപത്തിൽ ഒന്നിന്റെ ആവശ്യമില്ല. അപ്പോൾ അവൻ കടന്നു പോകുന്ന ഒരു വഴിയുണ്ട്. ആ കടന്നു പോകുന്ന വഴിയിൽ ഇതിൻ്റെയൊക്കെ ശമതമാദികളുടെ എല്ലാം ആവശ്യമുണ്ട്. അത് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും സാധനാരൂപത്തിൽ ആവശ്യമില്ല. നദിയുടെ പാരം ഗമിച്ചവന് പിന്നെ തോണിയുടെ ആവശ്യമില്ല, അതിൻ്റെ ആവശ്യം വരുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരി തോണിയുടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതെടുത്തുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ അവിടെയാണ് ചിലർക്ക് സംശയം, എത്ര പറഞ്ഞാലും മാറാത്ത സംശയം. ആ തത്വജ്ഞാനത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ശരിയാ തത്വജ്ഞാനം ഒരുവൻ ആർജിച്ചു കഴിയുമ്പോൾ പിന്നീട് അവൻ ശമതമാദികളെ പരിപാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരാൾക്ക് ചോദിക്കും, ശമതമാദികളെ അല്ലെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ഒരു സാധനയെ അത് പരിപാലിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ്. അങ്ങനെ അതിനെ പരിപാലിക്കുന്ന ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ്. അതിൻ്റെ സാധാരണ ഉദാഹരണത്തിൽ തന്നെ നമ്മൾ അഗ്നിയെ ജ്വലിപ്പിച്ച് പാകം ചെയ്യുന്നു, അതിനൊരു പാകമുണ്ട്. ആ പാകം എത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും ആരോ അഗ്നിയെ ജ്വലിപ്പിക്കാറില്ല. വീണ്ടും ജ്വലിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു പ്രസക്തി ഉണ്ടാകുന്നു. എന്തുകൊണ്ട്? എല്ലാ സാധനങ്ങളും ശ്രദ്ധയ്ക്ക് വേണ്ടിയാണ്. ശുദ്ധമായാൽ പിന്നെ സാധനം ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയില്ല. അതിനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമം ആവശ്യമുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ ഒരു പരിശ്രമത്തിൻ്റെ ആവശ്യമുണ്ട്. കാരണം ആ പരിശ്രമത്തിലൂടെ എന്താണോ നേടേണ്ടത് നേടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് പറയുന്നത് അവൻ കൃതകൃത്യനായിരിക്കുന്നു. അവനെ സംബന്ധിച്ച് പരിശ്രമത്തിലൂടെ നേടേണ്ടതോ പരിശ്രമത്തിലൂടെ നിലനിൽക്കേണ്ടതായ ഒന്നും ഇല്ല. ഉണ്ടെങ്കിൽ പിന്നെ ഈ കൃതകൃത്യത എന്ന് പറയുന്ന അർത്ഥശൂന്യമായി പോകും. അതല്ല, ആ തത്വജ്ഞാനത്തെ ശരി, എനിക്ക് കാര്യങ്ങൾ തത്വജ്ഞാനം അതെല്ലാം ബോധിച്ചു എന്ന് എനിക്ക് ഹിമാലയത്തിൽ പോയിരുന്നു അതിനൊന്ന് ഉറപ്പിക്കണം, അങ്ങനെയില്ല. അതിൻ്റെ ആവശ്യമില്ല. അത് ബോധിച്ചെങ്കിൽ പിന്നെ ഹിമാലയത്തിൽ പോയി ഉറപ്പിക്കാനൊന്നും ശേഷിക്കുന്നില്ല എന്നാണ്. അല്ല, എനിക്ക് ഹിമാലയത്തിൽ പോയിരുന്നു ഇത് ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. തത്വജ്ഞാനം എന്താണെന്ന് എനിക്ക് വ്യക്തമായി. പക്ഷേ ഞാൻ ഹിമാലയത്തിൽ പോയാലേ നന്നാകത്തുള്ളൂ, ഇവിടെ ഇരുന്ന് നന്നാകത്തില്ല എന്ന് കരുതിയാലോ? അതും ശബ്ദ അസംബന്ധവും. ഹിമാലയത്തിൽ പോയവരൊക്കെ കേൾക്കാനാണ് ഞാനിത് പറയുന്നത്. അതും ശബ്ദ അസംബന്ധമാണ്. തത്വജ്ഞാനം ഇപ്പോൾ പലരും ധരിക്കുന്നത് ചില തത്വജ്ഞാനികളായി ഹിമാലയത്തിൽ പോയെന്നാണ്. അതുകൊണ്ട് തത്വജ്ഞാനം വന്നു കഴിഞ്ഞാൽ എല്ലാം ഹിമാലയത്തിലേക്ക് പോകും, ഞങ്ങളും പോകുമെന്നും പറഞ്ഞിരിക്കുന്നവരുമുണ്ട്. ഒക്കെ അസംബന്ധമാണ്. അതൊന്നും തത്വജ്ഞാനവുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഈ പറയുന്നത്. എന്തുകൊണ്ട്? അതാണ് ഞാൻ സാധനയും സാധ്യവും തമ്മിലുള്ള വ്യത്യാസം പറയുന്നത്. ഇവിടെ വിശേഷിച്ചും ദ്വൈതത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ദ്വൈതത്തെ സംബന്ധിച്ച് ഇതൊക്കെ ശരിയാണ്. ദ്വൈതബോധത്തിൽ ഒരാൾ കരുതുകയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വിലയിക്കാൻ പറ്റത്തില്ല, ഹിമാലയത്തിൽ പോയാലേ ലയിക്കത്തുള്ളൂ പറഞ്ഞാൽ അത് ഞാൻ ശരിയെന്ന് പറയും. അദ്വൈത ബോധത്തെ സംബന്ധിച്ചിടത്തോളം അതില്ല. അങ്ങനെയൊന്നില്ല എന്ന് പറയുന്നു. അത് അവിടെ എന്താണ് സാധന, എന്താണ് സാധ്യം എന്നുള്ളത് ഇവിടെ അത് വ്യക്തമാണ്. കാരണം അവിടെ ആ തത്വബോധം ഒരുവന് ദൃഢമാകുമ്പോൾ അവിടെ സാധനമൊന്നും അവശേഷിക്കുന്നില്ല, ഒന്നും തന്നെ. പിന്നെ ആ സാധനയെ സംരക്ഷിക്കുക എന്തിനാ? സാധനയെ സംരക്ഷിക്കേണ്ട ആവശ്യമില്ല. ആ സാധനയിലൂടെ എന്താണ് ഇവിടെ എന്താണ് സാധനയായി പറയുന്നത്? ശ്രവണ മനനങ്ങൾ. അതാണ് ഇവിടുത്തെ മുഖ്യമായ സാധനയെന്ന് പറയുന്നത്. അതിലൂടെ എന്താണോ നേടേണ്ടത് അത് നേടിക്കഴിഞ്ഞാൽ പിന്നെ ആ സാധനയെ സംരക്ഷിക്കേണ്ട ആവശ്യം വരുന്നത് പ്രയോജനമില്ലാതായി. അപ്പോൾ ചിലർക്ക് ഒരാശങ്ക ഉണ്ടാകും. അപ്പോൾ അത്രയും കാലം താൻ പരിപാലിച്ച ശമദമാദികൾ അതിനൊക്കെ എന്ത് സംഭവിക്കും? ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചാണല്ലോ. അതാണ് താൻ കൃതകൃത്യനായി കഴിഞ്ഞ. അപ്പോൾ ഒരാൾ വളരെ കഷ്ടപ്പെട്ടു, അത് വ്യക്തിയുടെ സംസ്കാരം അനുസരിച്ചാണ്. അയാൾ ദീർഘകാലത്തെ പരിശ്രമം കൊണ്ട് ഇനി ജന്മാന്തരങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ജന്മാന്തരങ്ങളുടെ പരിശ്രമം കൊണ്ട് അയാൾ ശമധമാദികളെല്ലാം സാധിച്ചു, ശമധമാദി സമ്പന്നനായി. ശരി, അയാൾക്ക് തത്വബോധമുണ്ടായി. ഇനി ഈ ശമധമാദികൾ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ഭയം കൊണ്ട് ഗുഹയിൽ പോകുന്നു എന്ന് പറഞ്ഞാലോ അതും അസംബന്ധമാണ്. ഒന്ന്, അത്തരമൊരു ശമധമാദികളെ അയാൾക്ക് സംരക്ഷിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. എന്തിനു വേണ്ടി സംരക്ഷിക്കണം? അതിനാണ് നേരത്തെ നദിയുടെയും വള്ളത്തിൻ്റെയും ദൃഷ്ടാന്തം പറഞ്ഞു. ഒന്നിനു വേണ്ടി അത് സംരക്ഷിക്കേണ്ട ഭാവമില്ല. ശരി, എന്നാലും അയാൾ സമ്പാദിച്ചല്ലോ, ശമധമാദികളെ അയാൾ സമ്പാദിച്ചല്ലേ, അതോ അത് നഷ്ടപ്പെടത്തില്ലേ എന്നാണ്. ഇല്ല. എന്തുകൊണ്ട്? അങ്ങനെ അയാളത് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ അത് അയാൾ സഹജമായി തന്നെ ഇരിക്കും, അതിന് പിന്നെ അയാൾ നിലനിർത്തേണ്ട ആവശ്യമില്ല. അതങ്ങനെ സഹജമാകുന്നത് ഗുരുവിനിൽ ഏതൊരു സംസ്കാരമാണോ ദൃഢമാകുന്നത് ആ സംസ്കാരമായിരിക്കും, ആ സംസ്കാരവും ആ സംസ്കാര കാര്യങ്ങളുമായിരിക്കും അയാൾ സഹജമായിരിക്കുന്നു. അതിന് മറ്റാരോടും പോയി ചോദിക്കേണ്ട കാര്യമില്ല. കോപതാപാദികൾ, കാമക്രോധാദികളെല്ലാം ഗുരുവിനിൽ എന്തുകൊണ്ട് സഹജമായിരിക്കുന്നു? ആ സംസ്കാരം അയാൾ ശീലിച്ചുപോയി. അത് സഹജമായി തന്നെ ഇരിക്കും, അത് പിന്നെ സംരക്ഷിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ? അതിനുവേണ്ടി സാധന ചെയ്യണോ? ദുർവാസാവ് കോപത്തെ നിലനിർത്താൻ സാധന ചെയ്യേണ്ട ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും രാവിലെ അരമണിക്കൂർ എഴുന്നേറ്റിരുന്ന് കോപസാധനം, അതിൻ്റെ ആവശ്യം ദുർവാസാവിനില്ല. എന്തുകൊണ്ട്? അത് സഹജമാണ്. അപ്പൊ കാമസാധന, കോപസാധന, ക്രോധസാധന ഇങ്ങനെയുള്ള സാധനയുടെ ആവശ്യമില്ല ആർക്ക്? നമുക്ക്. എന്തുകൊണ്ട്? അതൊക്കെ സഹജമാണ്. അപ്പോ ശമധമാദികൾ ഒരാൾ അഭ്യസിച്ച് അത് സഹജമായി കഴിഞ്ഞാൽ അത് സഹജമായി തന്നെ ഇരിക്കും, അതിനെ നിലനിർത്തേണ്ട ആവശ്യമില്ല, അതങ്ങനെ തന്നെ ഇരിക്കും. അതിനുവേണ്ടി യത്നത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത് നിലനിർത്തണമോ അതോ അത് ഇല്ലാതായി പോകുമോ എന്നുള്ള ഒരു പ്രശ്നം ഉദിക്കുന്നില്ല, അതങ്ങനെ തന്നെ ഇരിക്കും, അത് സഹജമായി തന്നെ ഇരിക്കും. എന്നാൽ അതുകൊണ്ട് മാത്രമാണ് ഒരു തത്വജ്ഞാനി കൃതകൃത്യനാണെന്ന് പറയുന്നത്. അങ്ങനൊരു തത്വജ്ഞാനിക്ക് കൃതകൃത്യത അനുഭവിക്കാൻ കഴിയും. ആ തത്വജ്ഞാനത്തിൻ്റെ വ്യക്തതയിൽ മാത്രമേ ആ കൃതകൃത്യത എന്ന് പറയുന്നത് വ്യക്തത വരത്തുള്ളൂ. തത്വജ്ഞാനത്തിൻ്റെ വ്യക്തതയിലാണ് കൃതകൃത്യത എന്ന് പറയുന്നതിന് വ്യക്തത വരുന്നത്. അവിടെ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അപ്പോൾ ശരി, ഇനി ഒരാൾക്ക് അങ്ങനെ ഒരു തത്വജ്ഞാനം അയാൾക്ക് ദൃഢമാകുന്നില്ല എന്നുണ്ടെങ്കിൽ പറയുന്ന എന്താണ്? ശമധമാദികൾ ശീലിക്കുക, അത് പറയുന്നുണ്ട്. അത് നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആ തത്വജ്ഞാനത്തെ ബോധിച്ചിട്ട് അയാൾ ശമധമാദികൾ ശീലിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് യോജിക്കുന്ന കാര്യമാണ്, പരസ്പരം യോജിക്കുന്ന കാര്യമുണ്ട്. ഇനി ചില പറയണ അല്ല, അങ്ങനെയല്ല, എനിക്ക് തത്വജ്ഞാനമെല്ലാം ബോധിച്ചു, അതൊക്കെ വ്യക്തമായി, പക്ഷേ ശമധമാദികളെല്ലാം ഉണ്ട്, അതുകൊണ്ടാണല്ലോ അല്ലാതെ തത്വജ്ഞാനം ബോധിക്കാൻ പറ്റത്തില്ല. ശമധമാദികൾ അയാൾ ശീലിച്ചു, അയാളുടെ മനസ്സ് ശാന്തമായി, തത്വജ്ഞാനത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യമായി തീർന്നു. എന്നാലേ ആ യോഗ്യത ഉള്ളിടത്തെ അത് പ്രകാശിക്കത്തുള്ളൂ. അത് കാര്യമൊക്കെ ശരിയായി. എന്നാൽ അകസ്മാത് എന്തൊക്കെ അന്ധകരണത്തിലേക്ക് കടന്നു വരുന്നു എന്തുകൊണ്ട് എന്തൊക്കെയാണ് വന്നിരുന്നത്? സാത്വിക രാജസ താമസ രൂപത്തിലുള്ളതാണ്, അതിന് സാത്വികമായ സ്ഥിതിയാണോ? പക്ഷെ ചിലപ്പോൾ ചില രാജസ താമസഭാവങ്ങൾ കടന്നു വരുന്നു. അപ്പോൾ ഇതിനെ കൂടി ഇല്ലാതാക്കണം എന്നാണ് ചിലത് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് വീണ്ടും എനിക്ക് ഇനിയും ശമതമാദികൾ അഭ്യാസം ആവശ്യമാണെന്ന് പറയും. അപ്പോൾ ഇവിടെ ഇങ്ങനെ വരുന്ന ഒരു കാര്യത്തെ ഒരുവൻ എന്തിൻ്റെ വെളിച്ചത്തിലാണ് കാണുന്നത്? തത്വജ്ഞാനത്തിൻ്റെ ദൃഷ്ടിയിലാണോ അത് കാണുന്നത്? അതേ സാധനയുടെ ദൃഷ്ടിയിലാണോ അത് കാണുന്നത്? സാധനയുടെ ദൃഷ്ടിയിൽ എന്ന് വെച്ചാൽ കർത്തവ്യബോധത്തോടുകൂടി എനിക്ക് ഇതെല്ലാം എൻ്റെ അന്ധകരണത്തെ പൂർണ്ണമായി ശുദ്ധമാക്കി വയ്ക്കണം, അതാണ് എൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഞാൻ ജീവിതാന്ത്യം വരെ പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, അതാണ് കർത്തവ്യ ബുദ്ധിയോടുകൂടിയുള്ള പരിശ്രമം. തത്വദൃഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അയാളെ സംബന്ധിച്ചിടത്തോളം തത്വബോധത്തിന് തടസ്സമായ ഇതെല്ലാം അയാൾ പരിഹരിച്ചു കഴിഞ്ഞു. എന്നാൽ അകസ്മാത് ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അന്ധകരണത്തിലും മറ്റുമൊക്കെ. അത് അയാൾ തത്വബോധത്തിന്റെ ദൃഷ്ടിയിൽ അയാൾ അതിനെങ്ങനെ കാണുന്നു, അതാണ് ഭാഷകാരൻ അങ്ങനെ വരുന്നിടത്ത് പറയുന്നത്. കാരണം അയാളുടെ ജ്ഞാനത്തിന്റെ നില എന്ന് പറയുന്നത് സാധ്യ സാധന ശൂന്യമായ അവസ്ഥയാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം സാധ്യവുമില്ല സാധനവുമില്ല. ആ തത്വബോധത്തിന്റെ പരമമായ കാഷ്ഠ അവിടെ ഭാഷ്യകാരം പറയുന്നു. അങ്ങനെ ഒന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് അതിന് തത്വജ്ഞാനത്തെ ബാധിക്കുന്നതിനുള്ള ശേഷിയില്ല. ഒരുവൻ എപ്പോഴാണ് അസ്വസ്ഥനാകുന്നത്? അതവൻ്റെ തത്വജ്ഞാനത്തെ ബാധിക്കുന്നു. അത് അവൻ്റെ തത്വജ്ഞാനത്തെ ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ തത്വജ്ഞാനത്തെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ മുമ്പ് പറഞ്ഞല്ലോ വിശേഷ വിജ്ഞാനം. വിശേഷവിജ്ഞാനത്തെ തത്വജ്ഞാനം ബാധിക്കുന്നു, അത് അസത്യമാണെന്ന് ബോധിച്ചു. അവിടെ ശരിയായി, വിശേഷവിജ്ഞാനത്തെ തത്വജ്ഞാനം ബാധിച്ചു. ഇനി തത്വജ്ഞാനത്തെ വിശേഷവിജ്ഞാനം ബാധിക്കുക, അങ്ങനെ സംഭവിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതാണ് തത്വജ്ഞാനത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത്. അതെങ്ങനെ ബാധിക്കുക എന്ന് പറഞ്ഞാൽ, എങ്ങനെയാണോ വിശേഷ വിജ്ഞാനം ഭേദജ്ഞാനം അസത്യമെന്ന് ബോധിച്ചത്, അതുപോലെ തത്വജ്ഞാനവും അസത്യമാണെന്ന് ബോധിക്കുക. അതാണിപ്പോൾ നമ്മൾ ഒരാളുടെ അടുത്ത് ഈ തത്വം വിളമ്പി കൊടുക്കുകയാണ്, അത് പറയും ഇതൊക്കെ അസംബന്ധമാണ് എന്നൊരാൾക്ക് പറയാൻ പാടെ നിഷേധിക്കാമല്ലോ. അതുപോലെ ഒരാളുടെ തത്വജ്ഞാനത്തെ ഈ ഭേദജ്ഞാനം അസത്യമാണെന്ന് ബോധിപ്പിക്കുകയാണെങ്കിൽ പറയാം അയാളുടെ തത്വജ്ഞാനം ദൃഢമല്ല. അത് നമ്മളുടെ അനുഭവത്തിലുണ്ട്. ഒരാളോട് തത്വജ്ഞാനം പറഞ്ഞാൽ അത് അസംബന്ധമെന്ന് പറയുന്നതിനെ ആലോചിക്കേണ്ട കാര്യമില്ല, കണ്ണടച്ചുകൊണ്ട് പറയും ഇതൊക്കെ അസംബന്ധമാണ്. അങ്ങനെ ഒന്നും സംഭവിക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ഭേദജ്ഞാനം തത്വജ്ഞാനത്തെ ബാധിക്കാതിരിക്കുകയാണെങ്കിൽ ഭാഷ്യകാരൻ പറയുന്ന തരത്തിൽ പ്രാരബ്ധം എന്ന രീതിയിൽ വന്ന് വരുന്നതിൽ ആ തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അതിൽ അയാളെ സംബന്ധിച്ച് അസത്യബുദ്ധിയാണ്. അസത്യബുദ്ധിക്ക് മാറ്റം വരുന്നില്ല. അയാളെ തിരിച്ചറിയുന്ന എന്താണ്? സത്യബോധത്തിൽ നിഷ്ഠനായിരിക്കുന്ന തന്നെ അസത്യത്തിനും ബാധിക്കാൻ കഴിയില്ല. അതാണ് തത്വബോധത്തിൻ്റെ ദൃഢത. അവിടെ തന്നെ അത് ബാധിക്കുന്നില്ല എന്ന. അവിടെ ആത്യന്തികമായി എന്താണ് തത്വജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രാരബ്ധവും നിലനിൽക്കുന്നില്ല. പ്രാരബ്ധം അങ്ങനെ സംഭവിച്ചുകൂടെ എന്നുള്ള യുക്തിയിലാണ് ചോദ്യം വരുന്നത്. സംഭവിക്കാം, യുക്തിയിലത് ശരിയാണ്. അന്ധക്കണ്ണം സത്വരജസ്തമ സങ്കുലമാണ്. അതിലെങ്ങനെയാണോ സാത്വികമായ ഭാവങ്ങൾ നിലനിൽക്കുന്നത്, സത്വത്തിന്റെ ആധിക്യത്തിലും തമസിന്റെയും രജസിന്റെയും ലേശസ്പർശം അവിടെ സംഭവിക്കാം, ഇത് യുക്തി. പക്ഷേ തത്വജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ എന്താണ്? എങ്ങനെയാണോ സത്വവും രജസും തമസും ഒരുപോലെ ബാധിച്ചത്, അപ്പോൾ പ്രാരബ്ധവും അവിടെ ബാധിച്ചിരിക്കുന്നു. അത് അസത്യമാണെന്ന് അയാൾ ബോധിക്കുമ്പോൾ പിന്നെ പ്രാരബ്ധത്തെക്കുറിച്ചുള്ള ഭയാശങ്കകൾ അവിടെ ഇല്ല. തത്വജ്ഞാനത്തിൽ അപ്പോൾ സാധാരണമായൊരു ബുദ്ധി വെച്ചുകൊണ്ട് തത്വജ്ഞാനി സന്മാർഗത്തിലായിരിക്കുമോ അതോ ദുർമാർഗത്തിലായിരിക്കുമോ എന്നുള്ള യുക്തിയധിഷ്ഠിതമായ ചോദ്യങ്ങൾക്ക് തത്വജ്ഞാനത്തിൻ്റെ നിലയിൽ യാതൊരു പ്രസക്തിയും ഇല്ലാന്ന് അർത്ഥം. അതിനൊന്നും അവിടെ നിലയില്ല, വിലയില്ലാത്ത ചോദ്യങ്ങളാണ്. പക്ഷെ യുക്തിയുടെ തലത്തിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. കാരണം അതിനെല്ലാം സമാധാനം എന്താണ്? ആ തത്വജ്ഞാനം തന്നെയാണ്. പക്ഷെ ആ തത്വബോധത്തിന്റെ പോരായ്മ കൊണ്ടാണ് മറിച്ചുള്ള ഇതെല്ലാം പറയുന്നത്. അപ്പോൾ ഒരുവൻ എന്തിനു വേണ്ടിയിട്ടാണ് യത്നിക്കേണ്ടത്? ആ തത്വബോധത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടിയിട്ടാണ് യത്നിക്കേണ്ടത്. അതിനുവേണ്ടിയിട്ടാണ് യത്നിക്കേണ്ടത്. എപ്പോ അത് എപ്പോ യത്നിക്കണം? എപ്പോഴാണോ ശ്രവണ മനനാദി സാധനകൾ അനുഷ്ഠിക്കുന്നത്, എപ്പോഴാണോ തത്വത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോ, അതാണ് അവിടെ ഭ്രാന്തി സംഭവിക്കാൻ പാടില്ല. പിന്നെ ബാക്കിയെല്ലാം സംഭവിക്കുന്ന ഒരു എൻ്റെ ജീവിതത്തിൻ്റെ വ്യവഹാരങ്ങളെല്ലാം നിയന്ത്രിക്കുന്നതിന് തത്വജ്ഞാനവുമായിട്ട് ബന്ധമില്ല. അതെല്ലാം ഓരോ വ്യക്തികളുടെ ഇഷ്ടാനിഷ്ടങ്ങളാണ്, സൗകര്യങ്ങളും അസൗകര്യങ്ങളുമാണ്. അതിന് തത്വജ്ഞാനവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് നമ്മൾ വ്യക്തമായി ധരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ തത്വജ്ഞാനം എന്ന് പറയുന്ന എന്തോ ആപത്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ധരിച്ചിരിക്കുന്നവരുണ്ട്, അങ്ങനെ ഭ്രമിച്ചിരിക്കുന്നവർ. അത് അതിനെക്കുറിച്ചുള്ള വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ്. ഇവിടെ ആപത്തിനുള്ള നിമിത്തങ്ങൾ ഒരുപാടുണ്ട്. ആ നിമിത്ത കോടിയിൽ തത്വജ്ഞാനം പെടത്തില്ല. അതുകൊണ്ടാണ് മനുഷ്യൻ നിരന്തരം ഓരോ ആപത്തുകളിൽ ചെന്ന് ചാടുന്നതും പിന്നെ അവിടെ നിന്ന് കരകയറുന്നതും കരകയറാത്തതും എല്ലാം. അതെല്ലാം ഇങ്ങനെ നമ്മളിലും നമുക്ക് ചുറ്റുപാട് സംഭവിച്ചുകൊണ്ടേയിരിക്കും, രഹസ്യമായും പരസ്യമായും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് തത്വജ്ഞാനത്തിന് പഴി പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ ഇവിടെ പറയുന്ന ആ തത്വബോധം, ആ തത്വബോധം ദ്വൈതി പറയുന്ന തത്വബോധത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഇവിടേക്ക് നമ്മൾ പോയത്. ദ്വൈതി പറയുന്നത് ഇവിടെ സാധനങ്ങൾ അനുഷ്ഠിച്ച് മരണാനന്തരം പരമാത്മനെ വിലയിക്കുക എന്നാണ്. ദ്വൈതി പറയുന്ന അങ്ങനെയല്ല. ഇവിടെ തന്നെ സാധന അനുഷ്ഠിക്കുക, സാധ്യത്തെ പ്രാപിക്കുക, ഇവിടെ തന്നെ സാധന സാധ്യ നിർമുക്തനായിത്തീരും. മരണശേഷം എന്ന് പറയുന്നതിന് ഇവിടെ അതൊരു പ്രസക്തിയില്ല. അപ്പോൾ അതിനെന്ത് വേണം? പരമാർത്ഥ ബോധമാണ് ആവശ്യം. അതിന് വിജ്ഞാനാത്മബോധം കൊണ്ട് സാധിക്കില്ല. ഈ ജീവാത്മഭാവത്തെ ഗ്രഹിച്ചുകൊണ്ട് അത് സാധിക്കില്ല. പരമാത്മബോധത്തിലേ അത് സാധിക്കത്തില്ല. അതുകൊണ്ട് ഇത് വളരെ ഇത് പലതരത്തിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വീണ്ടും ആൾക്കാരെ സംശയം ചോദിച്ചു. ഈ തത്വജ്ഞാനി മര്യാദ രാമനാണോ അതേ മര്യാദ ഇല്ലാത്തവനാണോ? സാധാരണ ചോദ്യം വരുന്നതാണ്. എന്നുവെച്ചാൽ ചോദ്യത്തിന് താല്പര്യം എൻ്റെ കയ്യിൽ കുറച്ച് തത്വജ്ഞാനം കൊണ്ട് ഞാൻ മര്യാദയ്ക്ക് ജീവിക്കണോ അതേ മര്യാദ ഇല്ലാതെ എനിക്ക് ജീവിക്കാമോ? രണ്ടിനും അംഗീകാരം തത്വജ്ഞാനത്തിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ അതിന് അതിൻ്റെ ഉത്തരം വാസ്തവത്തിൽ വേറൊരാളിൽ നിന്ന് കിട്ടേണ്ടതല്ല, സ്വയം കിട്ടേണ്ടതാണ്. നമുക്ക് ഏതും ചോദിച്ചുത്തരത്തിലൂടെ കണ്ടെത്താൻ പറ്റില്ല. പല സമാധാനങ്ങളും നമ്മളെ തന്നെ കണ്ടെത്തണം. എന്തായാലും തത്വജ്ഞാനത്തെ സംബന്ധിച്ച് ഒരു സമാധാനമെങ്കിലും വേണം. ഇത് പറവൂറിലെ കമ്പക്കെട്ട് പോലെ ഒരു സാധനമല്ല ഇത്. ഇങ്ങനെ പൊട്ടിത്തെറിച്ചിട്ട് പെട്ടെന്ന് ഒരുപാട് പേര് ഇല്ലാതായി പോകുന്ന ഒരു സാധനമൊന്നുമല്ല ഇത്. വിശ്വസിക്കാൻ പറ്റില്ല എപ്പോഴാണ് ഇത് വശക്കേടായി പൊട്ടിത്തെറിക്കുന്നത്. പൊട്ടിത്തെറിച്ചാൽ തീർന്നു. പലർക്കും ഇതിനെക്കുറിച്ച് അങ്ങനെ ഒരു ഭയമുണ്ട്. അങ്ങനെ ഒരു സാധനമല്ല ഇത്, വെടിക്കെട്ടല്ല ഇത്. അതും ഭയക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങൾ തുടങ്ങുമ്പോൾ, നമ്മൾ തുടക്കത്തിലെ ചോദ്യങ്ങൾ അതിന് ഉത്തരം, തുടക്കത്തിലെ അവസാനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുത്. അവസാനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം എങ്ങനെ? അവനവന് തന്നെ. ആ ഉത്തരങ്ങൾ അവനവനിൽ തന്നെ വരണം. അതുകൊണ്ട് ഇവിടെ ഇത് രണ്ടു തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ പറയും എല്ലാ അപകട സാധ്യതകളും ദ്വൈതത്തിന്റെ വഴിക്കാണ്. വിജ്ഞാനാത്മ ഉപാസനയിൽ ദ്വൈതത്തിലുള്ള മാർഗത്തിലാണ്. അദ്വൈതത്തിന് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള അപകടത്തിനും സാധ്യതയില്ല. പക്ഷേ ആൾക്കാർക്ക് അവിടെ ഭ്രമമാണ്. അദ്വൈതമാണ് അപകടം ഉണ്ടാക്കുന്നതെന്നുള്ള ഭ്രമം. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങനെ ഒരു ഭ്രമം ഉണ്ടായാൽ തന്നെ അതെന്താണ് അദ്വൈതം എന്ന് വിശദീകരിക്കുന്നവരുടെ കുഴപ്പമല്ല എന്നെങ്കിലും ധരിക്കുക. ആർക്കെങ്കിലും അദ്വൈതത്തെ ബോധിച്ച് തല തിരിഞ്ഞു പോയെങ്കിൽ അത് അദ്വൈതത്തെ ബോധിപ്പിച്ച ആളിൻ്റെ കുഴപ്പമാണ്. അങ്ങനെ ധരിക്കരുത്. ബോധിച്ചതിൽ വരുന്ന തകരാറ്. അങ്ങനെ തല തിരിയുന്നതിന് അദ്വൈതം തന്നെ ബോധിക്കണമെന്നില്ല. ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട് തല തിരിയാൻ. എപ്പോഴും തിരിഞ്ഞുകൊണ്ടും ഇരിക്കുന്നുണ്ട്. അങ്ങനെ അദ്വൈതം വരെ എത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഇട്ട് കൂട്ടിക്കുഴയ്ക്കരുത്. ഇവിടെ ഈ ദ്വൈതം, കാരണം ഇതിനെക്കുറിച്ച് നിരന്തരം ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ വീണ്ടും മറ്റൊരു തരത്തിൽ അതിനെ വിശദീകരിക്കുന്നത്. അതുകൊണ്ടിവിടെ വീണ്ടും ഇത് എന്തുകൊണ്ട് വീണ്ടും പറയേണ്ടതെന്ന് കാരണം ഭാഷ്യകാരൻ തന്നെ പറയുന്നു, ഇത്രയും സമയം പൂർവോക്ഷം പറഞ്ഞ് സമാനം പറഞ്ഞതിന് ശേഷം അതേ പൂർവോക്ഷത്തെ വേറൊരു തരത്തിൽ അവതരിപ്പിച്ച് വീണ്ടും സമാനം പറയുന്നു. അതാണ് മുമ്പ് വിശദീകരിച്ച കാര്യങ്ങളെ തന്നെ വീണ്ടും മറ്റൊരു ചോദ്യത്തിലൂടെ ആക്ഷേപിക്കുമ്പോൾ അതിന് വീണ്ടും സമാനം പറയേണ്ടി വരുന്നു. ഇവിടെയും ഭാഷ്യകാരൻ അത് തന്നെ പറയുന്നു. നേരത്തെ പറയുന്നത് മൂന്ന് തരത്തിൽ പൂർവപക്ഷം വന്നു, അതിൽ രണ്ടാമത്തെ തരത്തിൽ വിജ്ഞാനാത്മഭാവത്തിലുള്ള ഉപാസന, മരണശേഷമുള്ള ഈശ്വരലയം, അത് അതിന് വീണ്ടും അതിൻ്റെ പൂർവപക്ഷവും സമാധാനവും ഭാഷ്യകാരൻ വിശദീകരിക്കുന്നതാണ്. വിജ്ഞാനാത്മനേവ ഇതം ദ്രഷ്ടവ്യത്വം ദർശയരീതി തത്രാപി ഇയമേവ ത്രിസൂത്രി യോജയിതവ്യ പ്രജ്ഞാസിദ്ധേർ ലിംഗം ആസ്മരഥ്യഹ എന്ന് പറഞ്ഞ് വീണ്ടും ഈ മൂന്ന് സൂത്രങ്ങളെ മറ്റൊരു തരത്തിൽ വിശദീകരിക്കുന്നു. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് മറ്റൊരു തരത്തിൽ വിശദീകരിച്ചത്.